ഹർഷക്ഷേ ഹർഷക്ഷേം സങ്കടം ഗ്ലാനി ഗ്ലൈ ശപ്പുതിപ്പ് ഗ്ലൈ ശപ്പിത്തി എത്ര ആയാദേശം സർവധാതാർത്ഥ ഗുണ ഏകന്തത്വഭാവ സർവധാതുകാർത്ഥ ഗുണമെന്ന ഭൗതി ഏചോയ വായുവിത്തിനേന ആയാദേശേ ഗ്ലായ് ശപ്പ് തിപ്പ് ഗ്ലായ ഗ്ലായ ഇത് സർവത്ര ഭൂതി ഗ്ലായതി ഗ്ലായത ഗ്ലായ അന്തി ഗ്ലായസി ഗ്ലായത ഗ്ലായത ഗ്ലായാനി ഗ്ലായാമഹ ഗ്ലായാമഹ നിട്ടി ഉപദേശത്തിൽ ഏജന്തമായ ധാതുവിന് ആത്തും വരുന്നു, ശിത്ത് വരമരികെ വര എന്ന് പറഞ്ഞത് പ്രസജ്യ പ്രതിഷേധമാണ്. പ്രസജ്യ പ്രതിഷേധം എന്ന് പറഞ്ഞ എന്താണ്? പരിദാസ സദൃഗ്രാഹി പ്രസജ്യസ്തു നിഷേധകൃത്. നിഷേധിക്കുന്നു, അത്രയല്ല, ചിത്തിരുന്നാൽ വരില്ല, ഇന്നതിരുന്നാൽ വരണമെന്ന് പറയുന്നില്ല. പരത്തിൽ ഇന്നത് വേണമെന്ന് പറയുന്നില്ല, ചിത്തിരുന്നാൽ വരില്ല എന്ന് പറഞ്ഞാൽ ഏജന്തമായ ധാതുക്കൾക്കെല്ലാം ആത്തും വരും. പരത്തിൽ ഇന്നത് വേണമെന്നില്ല, ചലട്ട് തിപ്പ് നല്ല എല്ലാം വരുന്നതിന് മുമ്പ് തന്നെ എന്ത് വരും? ആത്തും വരും. ഗ്ലൈ ആത്വേ ഗ്ലാ ലിട്ടി തിപ്പി നലി ഗ്ലാ ഇത് സ്ഥിതി അത്ര ഗ്ലൈ തിസി സ്ഥാനേ ആത്വ കർത്തവ്യേ ദ്രുവചനേ അസി ഇത്യനേന നിഷേധ ഭൗതിനവ പൂർവമേവ ഗ്ലൈ ഇത്യസ്യ ആത്വസ്യ കൃതത്വാദ് ദ്രുവജനേ അജി ഇതി ന പ്രവർത്തതേ. ഗ്ലൈ നല്ല ഗ്ലാ നല്ല ഇത്യത്ര ലടിദ്ധാതുർ അനഭ്യാസിദ്ധിത്വേ അഭ്യാസകാര്യേ കലാതിശേഷേ പോസ്റ്റു അഭ്യാസേ ചർച്ച ജ ഗ്ലാ നല്ലിത്യത്ര അശോഞ്ഞണിതി ഇതി ഭവതി വാ അശോഞ്ഞണിതി അത്ര കിം ഭവതി ആത ഔ നലഹ ഇതി നല്ലിത്യസ്യ സ്ഥാനേ ഔകാരാദിസ്യ കൃതേ അനന്തരം വൃദ്ധൗ കൃതായാം ജഗ്ലൗ ജഗ്ലൗ ഇതി ഭവതി ആത്വീകൃതേ ഗ്ലാ ദ്വിത്വേ അഭ്യാസകാരി ഫലാതിശേഷേ കുഹോസ്തു അഭ്യാസ ചർച്ച ജഗ്ല ഔ ആതൗണല വൃദ്ധി ജഗ്ലം ജഗ്ല അതുസ് ജഗ്ല ഇത് സർവത്ര ഭവതി ജഗ്ല അതുസ് ഇത്യത്ര ആത്തോലോപ ഇടിച്ച അതുസ് ഇത്യസ്യ കിത്വ ആത്തോലോപ ഇടിച്ച ഇത്തിനേന കിം ഭവതി ആകാരസ്യ ലോപീകൃതേ ജഗ്ലതുഹു ജഗ്ല ഊസ് ഇത്യത്ര ജഗ്ലഹു ഗ്ലാ ധാതു സേട്ട് അനട്ടുവ കസ്മാത് ഉദ്രിതന്ദേർ ജ്യോതി വിഷ്ണു സിംഗ് സ്നുനുക്ഷു ശ്രുഡീങ് ശ്രുഭി പ്രംഗ്ലിംഭ്യാം ച വിനൈകാച്ചൗ അജന്തേഷു നിഹദാസ്മൃതാഹ േഷു അനന്തർഭാവ അസ്യ ധാതോഃ അനുദാത്തത്വം അതഃ അനുത്വാത് അത്ര ആദ്യേ അഭ്യാസകാരെ ജഗ്ല ധ ഇതി സ്ഥിതി ഏകാച്ച ഉപദേശേ അനുദാത്ത ഇതി നിഷേധേ പ്രാപ്തേ സതി അജഃ താസ്വത് ദലി അനിടോ നിത്യേന ധലിപരേ ഇട്ടിത്യസ്യ നിഷേധേ പ്രാപ്തേ കൃതോ ഭാരദ്വാജസ്യ ഇത്തനേന വികൽപ്പേന ഇട്ടി കൃതേ ജഗ്ല ഇട്ട് ധാ ഇത്യത്ര കിം ഭവതി ധലിച്ച സേട്ടി അത്ര കിത്വഭാവ ആതോലോപയിടിച്ച ഇതിനാൽ ഭവതി കിന്തു ധലിച്ച സേട്ടി ഇത്യനേന കിം ഭവതി ഹേത്വ അഭ്യാസലോപം ന ഭവതി കസ്മാത് കസ്മാന്ന ഭവതി സംയോഗ സംയോഗത്വ ധലിജ സേടി ഇത്യത്ര ഇട്ട് ഇത്യത്ര കിത്വസ്യ അന്നൈവം ന ഭവതി കിത്തി ഞീതി ഇടിച്ച ഇത്യുക്തത്വ അത്രാപി കിത്വസ്യ അഭാവേപി ഇടി ഇതി സ്ഥിതി ആകാരലോപേ ജ ഗ്ല ഈ ഹ ജഗ്ലിത വികൽപ്പേന ഇഡ്ഭവതി ഇടഭാവേ ജഗ്ല ധ അത്ര ആകാരലോപോ നഭവതി ഇടഭാവാത് ഇടി കൃതേ ആകാരലോപോതി ഇടഭാവേ ആകാരലോപ നഭവതി ജഗ്ലാധ ജഗ്ലിധ ജഗ്ല അതു സാതുലോ പേടിച്ച ജഗ്ല ധു ജഗ്ല അതുലോ പേടിച്ച ജഗ്ല ജഗ്ല നല് അതൗണല വൃദ്ധി ജഗ്ല ജഗ്ല ക്രാദ്യന്യൂലടി സെഡ് ഭവേ കേന സൂത്രേണ ജഗ്ല ഈ വായിത്യത്ര ആത്തോലോപേടി ചൈത്യനേന ആകാരലോപേ കൃത്യേ ജഗ്ലിവ ജഗ്ലാ ഈമ ഇത്യത്രാവി ആത്തോലോപേടി ചൈത്യനേന ആകാരലോപകൃതേ ജഗ്ലീമ ലുട്ടി കേന സൂത്രേണ ലുട് ഭവതി ലുട്ട് ലുട്ട് കേന സൂത്രന ഭൂതി അനധ്യയനെ ലുട്ട് അത്ര ആദിച്ചുപദേശേ അശിതി തിനെ നാത്വീകൃതേ ഗ്ല അത്ര അന്നെടുത്തുവ ഇട്ട് നാസ്തി ലോട്ടി ശപ്പി ആയാദേശേ ഗ്ലായ ഇതി ഭവതി അനന്തരം ഗ്ലായത്തു ഗ്ലായതാത് ഗ്ലായതാം ഗ്ലായന്തു ഗ്ലായ ഗ്ലായതാത് ഗ്ലായതം ഗ്ലായത ഗ്ലായാനി ഗ്ലായാവ ഗ്ലായാമ ലങ്ങി അഗ്ലായ തി ഇത് സ്വീകാരലോവേ അഗ്ലായ അഗ്ലായതാം അഗ്ലായൻ അഗ്ലായ അഗ്ലായതം അഗ്ലായത അഗ്ലായം അഗ്ലായാവ അഗ്ലായാമ വിധിലിംഗി അത്ര ആത്വേ കൃതേ ശിത്വഭാവാത് ശിത്വം അത്ര വിധിലിംഗി വിധിലിംഗി ശിത്വം ബോധിനവ വിധിലിംഗി ശപ്പ് ബോധിനവ കസ്മാത് വിധിലിംഗി വിധിലിംഗി ശപ്പ് ബോധിനവ ഭവതി ഏവ ഗ്ലൈ ശപ് ആയാദേശേ ഗ്ലായ തി യാസുട് പരസ്മതേഷു ഉദാത്തോ ഗിച്ച് ഇത്യനേന യാസുട് കൃത്യ അയോ ഏയ ഈ ആദേശി ഗുണൈ സപ്പിത്യസ്യകാരസ്യ ഈ ഇത്യനയോ ദ്വയോ ഗുണ ഏകാദേശി കൃത്യേ ഗ്ലേ ഗ്ലായേ തി ഇതശ്ചികാ ലോവേ സകാരസ്യ കിം ഭവതി സകാരസ്യ അതോയേ തീ കൃത്യ യകാരസ്യ ലോപോ വർവലീതി ലോപേ കൃത്യ ഗ്ലൈ ശപ്പിതി സ്ഥിതി ആയാദേശേ കൃത്യ ഗ്ലായ തീ ഇതി സ്ഥിതി യാസുട്പരസ്മേതു ശുദ്ധത്വം ചൈതി യാസ് കൃത്യ ഗ്ലായ യാസ് തീ ഇത്യത്ര ഈ ആദേശേ കൃത്യ ഗ്ലായ ഈ തീ ഗ്ലായ ഈ ഇത്യത്ര ഗുണേകൃതി ഗ്ലായേയ് തി ഇത്യത്ര ഇതശിക ലോവേ ഗ്ലായേയ് ത് ഇത്യത്ര ലോപവിപർവിലേക്കാർ ലോവേ ഗ്ലായേത് ഗ്ലായേത് സർവത്ര യാസിത്യത് ഇത്യസ്യ കൃതി ഗ്ലായേയ് താം ഇത്യത്ര കിം ഭവതി ലോപവിപർവിലേ ഗ്ലായേതാം ഗ്ലായേയുഹു അത്ര കിം ഭവതി ജേർജുസ് ഗ്ലായേഹേ ഗ്ലായേതം ഗ്ലായേത ഗ്ലായേയം ഗ്ലായേവ ഗ്ലായേയം ഗ്ലൈ ഇത്യസ്യ ആർദ്ധധാതുവേ ആത്വം ബോധിനവ ആശല്യനി ആത്വം ഭവതി അത്ര സ്വപ്ന അതാ ആദേശോപദേശേ അശുചിത്വന ആത്മീയകൃത ഗിളാ സ്ഥിതി യാസത് പരസ്യമദേഷു ഉദാത്തോ നിശ്ചയത്തിന യാസുടി കൃതേ കിദാശിഷി ലിംഗാശിഷി കൃതേ ഗിളാ യാസ് ലോപേ സകാരസ്യം ഭവതി സ്കോ സംയോഗ അദ്വിരന്തേ ച ഗ്ലാ യാ ത് ഇത്യത്ര അനന്തര സൂത്രം പ്രവർത്തതെ വാ അന്യസ്യ സംയോഗാദേ ഗുമാസ്ഥാദേ അന്യസ്യ സംയോഗാദേ ധാതോ ആതയേത്തും വാ ആർദ്ധധാതുകേ കിതിലിംഗി. ഇവിടെ മനസ്സിലാക്കണം, മുമ്പ് ഏർലിംഗി എന്നൊരു സൂത്രം വന്നു. അതെന്താ പറയുന്നത്? സുസഞ്ജകാന മാസ്ഥാദീന ആകാരത്തിന് ഏറ്റവും ഇരിക്കുന്നു. എവിടെ? ആശ്രലിംഗി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഗുസഞ്ജകാനാം, ഗു സഞ്ജകാനാം ധാതുനാം മാ സ്ഥ ഗ സ്ഥ ജഹാതി സാം ഗുസഞ്ജകാനം മാസ്ഥാദീന മാ മാനെ മാങ് മാനെ സ്ഥാഷ്ടാഗതി എന്ന് പറഞ്ഞു. ഗ ഗൈ ശബ്ദ പാനെ ജഹാദി ഓഹ കൃത്യാഗേ ഷോന്തക്രമണ ഏഷാന്താദൂന ഗുമാസ്ഥ ജഹാദ് ഗുമസ്ഥാതി സാം ഹലി ഇത്യത അത്ര ഗുസഞ്ജകാനാം മാസ്ഥാദീനാം ഇത്യ അനുവർത്തത. അതായത് ഗുസഞ്ജുള്ള ധാതുക്കൾക്കും മാസ്ഥ തുടങ്ങിയ ധാതുക്കൾക്കും ആർദ്ധാതുകളിങ്ങ് പരമരിക്കുമ്പോൾ ഏത്തും വരും. ഈ സൂത്രത്തിൽ പറയുന്നത് അതൊഴികെയുള്ള ധാതുക്കൾ ആകാരാന്ത ധാതുക്കളിൽ ആദിയിൽ സംയോഗമുണ്ടെങ്കിൽ ആത്വത്തിന് വികല്പമായി ഏത്തുമ്പരും ആശ്ചര്യം. ഗുമാസ്ഥാദികളെ ഒഴിവാക്കുക. ഗുമാസ്ഥാദിഭ്യോ അന്യേഷാം ധാതുവിന സംയോഗാതേ അകാരാന്തസ്യ ഉമാസ്ഥാദികളൊഴികെയുള്ള ധാതുക്കൾ, അതിലൊരു ധാതു സംയോഗം ആദിയിലായിരിക്കണം, ആകാരം അന്ത്യത്തിനുമായിരിക്കണം. ഉദാഹരണം ഇത് തന്നെ, ഗ്ലാ സംയോഗം ആദിയിലുണ്ട്, ഇത് ഗുമാസ്ഥാദിയിൽ പെടുന്നില്ല. പെടുന്നോ ഇല്ലേ എന്നറിയാൻ ഗുമാസ്ഥാദി അറിഞ്ഞിരിക്കണം. ഗ്ലാ ഇത്യസ്യ ഗുമാസ്ഥാദിഷു അനന്തർഭാവ സംയോഗ ആദിത്വ അകാരാന്തത്വ ആശ്രലിംഗി വികൽപ്പേന ആകാരസ്യ ഏത്തും സ്യാത്. ഈ രണ്ട് സൂത്രവും പ്രവർത്തിക്കുന്ന സ്ഥലം അറിഞ്ഞിരിക്കുന്നു. അതാണ് ഗുമാസ്ഥാദേരന്യസ്യ ഗുമാസ്ഥാദികൾ ഒഴികെയുള്ള സംയോഗാദേർ ധാതോഹോ സംയോഗം ആദിയിലുള്ള ധാതുക്കൾക്ക് ആദയേത്തും ആകാരത്തിനേത്തും വാ വികല്പമായിട്ട് വരുന്നു അർദ്ധധാതുകെ ഹിതി ലിംഗി എന്ന് പറയുമ്പോൾ ആശ്രലിംഗി. അപ്പൊ ഗ്ലാക്ക് ഏത്തും വന്നാൽ ഗ്ലേയാ, ഏത്തും വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലയാ ഗ്ലേയാ ഗ്ലേയാസ്ഥാം ഗ്ലയാസുഹു ഗ്ലേയാഹ ഗ്ലേയാസ്ഥം ഗ്ലയാസ്ഥ ഗ്ലയാസം ഗ്ലയാസു ഗ്ലയാസു ഗ്ലായാദ് ലുങ്ങി തിപ്പ് ഗ്ലാ സിച്ച് തിപ്പ് അത്ര അനുട്കത്വാ സിച്ച ഇട്ടിന ഗ്ലാ സ് തിപ്പ് ഇത ശൈലി ഇക്കാരലോപ ഗ്ലാ സ് ത് അപൃക്തത്വാ തകാരസ്യ ഈടാകമ ഗ്ലാ സ് ഈ ത് ലുങ് ലങ് ലിങ്ഷു അഗ്ലാ സ് ഈ ത് ഇത് സ്ഥിതി യമരമന മാതാം സച്ച യമ ധാതു രമു ധാതു ആകാരന്ത ധാതുക്കൾ ഇതാണ് യമ രമ നമു ധാതു ആകാരന്ത ഇത് യമ രമു നമു മൂന്നും വിടുക ഇപ്പൊ ഇവിടെ ആവശ്യമില്ല. ഇപ്പൊ നമുക്കിവിടെ ഏതാണ് ആകാരാന്ത ധാതു യമ രമ നമാതാം സഖ്യ ഏഷാം സഖ്യാത് അനേന സൂത്രേണ കാര്യദ്വയം വിധീയതി ധാതോഃ അനേന സൂത്രേണ സക് വിധീയതി ഏവം സിചഃ ഇട്ട് ച സകഃ കിത്വാ അന്ത്യ അവയവത്വേന ഭവതി. ഇവിടെ ധാതു ഏതാണ് ഗ്ലാ അഗ്ലാന്നിരിക്കുകയാണ്. ആദ്യം ഇവിടെ എന്ത് ചെയ്യുന്നു ഗ്ലാക്ക് സഖിനെ വിധിച്ചു. സഖ എവിടെ വരും എങ്ങനെ വരും അഗ്ലാ സ് അഗ്ലാ സ് ഏവം സിച്ചഹ ഇട്ടിച്ച വിധി ഇട്ട് സിച്ചിനിട്ട് വിധിച്ച എവിടെ വരും അപ്പൊ എങ്ങനെ വരും അഗ്ലാ സ് ഈ സ് ഈ ട്ട് വിട്ടുപോരുത് അഗ്ലാ സക്ക് അഗ്ലാസ് അനന്തരം ഇട്ട് അഗ്ലാ സ് ഈ അനന്തര സിച്ച് തദനന്തരം ഈ തദനന്തരം അങ്ങനെ വരും സക് വ്യത്യസ്യ പരത്വേന ഇട്ട് സിച്ച് ഈട്ട് ഇട്ട് സിച്ച് ഈട്ട് ഇത് സ്ഥിതിക്കും ഭവതി ഇട ഈട്ടി ഇട പരസ്യ സസ്യലോ അനേന സിച്ചഹ ലോപോ ഭവതി അനന്തരം കിം ഭവതി സിച്ച ഏകാദി സിച്ച സിച്ച് ലോപ ഏകാദേശേ സിദ്ധോ വാച അഗസവർണെ ദീർഘ ഈ ഈത് ഈത് അഗ്ലാ സക് അത്ര വർത്തത അഗ്ലാസ് ഈത് അഗ്ലാസീത് അഗ്ലാസീത് ഗ്ലൈ ധാതു ആദേശ ഉദ്ദേശ്യ സിദ്ധിത്വനാത്മകൃത്തെ ഗ്ലാ തിപ്പികൃതേ ഗ്ലാ തി ചുളുലിംഗിത്ലേ സിച്ച് ഗ്ലാ സ് തി അനുട്കത്വാന്ന ഇടാഗമ ഗ്ലാ സ് തി ഇത സ്വീകാരലോപ ഗ്ലാ സ് അപൃക്തത്വ സൂത്രം അസ്തിസിജോ അപൃക്ത ഈടാകമ ഗ്ലാ സ് ഈ ത് ലുങ്ലങ് ലിങ്ഷു അടുദാത്ത അഗ്ലാ സ് ഈ ത് ഇതി സ്ഥിതി യമരമനമാദാം സച്ച അസ്യ ധാതോഃ അകാരാന്തത്വാത് ധാതോഃ പരത്വേന സഖി കൃതേ അഗ്ലാ സ് ഇതി ഭവതി അനേന സൂത്രേണേവ സിചിത്തസ്യ ഇടപി വിധീയത്തെ അതഃ അഗ്ലാ സ് ഇട്ട് സ് ഈ ത് ഇതി സ്ഥിതി സകാരസ്യ പരവർത്തി സക ഇട്ട് ഇകാരസ്യ പരവർത്തിനഃ സകാരസ്യ ലോപഃ കേന സൂത്രേണ ഇട ഇട്ട് ലോപേ കൃതേ ഇകാര ദ്വയസ്യ സവർണദീർഘേണ ഈകാരേ ജാതേ അഗ്ലാസീത് അഗ്ലാസീത് ഇതി ഭവതി പ്രദോഷദിവേന ഗ്ലാ തസ്സിദ്ധിസ്ഥിതേ കിം ഭവതി ചുളിലങ്ങി ത്രയസിച്ചി ലുങ് ലങ് ലിങ്ഷു അടുദാത അഗ്ലാ സ് താം അഗ്ലാ സ് താം അത്ര അപൃക്ത സന്യാസ നാസ്തി വീട്ടിന അഗ്ലാ സ് താം ഇതി സ്ഥിതേകിം ഭവതി യമരമനമാതാം സക്ഷ ഇതിനേന സഖി കൃതേ അഗ്ലാ അനേന സൂത്രേണൈവ സിച്ഛ ഇടപി വിധീയത്തെ അതഃ അഗ്ലാ സ് ഈ സ് താം അത്ര സിച്ഛ സകാരഃ ഏകഃ അന്യഃ സഖഃ സകാരഃ അതഃ അഗ്ലാ സ് ഈ സ് താം അഗ്ലാ സ് ഈ സ് ഇത്യത്ര കിം ഭവതി ഷത്വം കസ്യ സിച്ഛ സകാരസ്യ ഷത്വേ അഗ്ലാസേഷ് അഗ്ലാസേഷ് താം ഇത്യത്ര കിം ഭവതി അഗ്ലാസിഷ്ഠാം അത്ര സകാരലോപോ ന ഭവതി അഗ്ലാസിഷ്ഠാം ഏവം സകാരദ്വയേ കൃതേ സിച്ച സകാരസ്യ ഷത്വേ കൃതേ തസ്യ ഇടാഗമേ ച അഗ്ലാസിഷ് അഗ്ലാസിഷ് ഇതി ഭവതി അഗ്ലാസിഷ് ജി ഇത്യത്ര കിം ഭവതി ജബ്യസ അഗ്ലാസിഷ് ഉസ് അഗ്ലാസിഷുഹു ഇതി ഭവതി മധ്യവിഷേകവനെ അഗ്ലാ സ് സി ഇത് സ്വീകാരലോപ അപർത്തത്വ ഈടാകമ അഗ്ലാ സ് ഈ സ് യമരമനമാതാം സച്ച സഖി ഈടിച്ച അഗ്ലാ സ് അഗ്ലാ സ് ഈ സ് ഈ സ് അഗ്ലാ സ് ഈ സ് ഈ സ് അത്ര സകാരത്രയം പ്രഥമ സകാരസ്യ കിമവിന ഭവതി ദ്വിതീയ സകാരസ്യ പൂർവ ത്ര ഇടി ഇടാകമേ അഗ്ലാ സി സ് ഈ ഇത്യത്ര ഇടകിട്ടി സകാരലോപേ സകാരലോപേ ഏകാദേശി കൃതേ അഗ്ലാ സീ സ് സകാരത്തെ അഗ്ലാസീഹി അഗ്ലാ സീഹി അന്യത്ര സകാര ദ്വയമപി വർത്തതെ അത അഗ്ലാസേഷ് തം ശ്രുത്വ അഗ്ലാസിഷ്ഠം അഗ്ലാസിഷ്ഠ അഗ്ലാസിഷ് അം അത്രാപി സകാരദ്വയമപി വർത്തതെ അഗ്ലാസിഷം അഗ്ലാസിഷ് വ അഗ്ലാസിഷ് ലൃങ്ങി ആ അഗ്ലാസ്യത് അഗ്ലാസ്യത് അഗ്ലാസ്യതാം അഗ്ലാസ്യൻ അഗ്ലാസ്യ അഗ്ലാസ്യതാം അഗ്ലാസ്യ അഗ്ലാസ്യം അഗ്ലാസ്യാവ അഗ്ലാസ്യം ഏവമയ ഭവതി മ്ലൈ ഹർഷക്ഷയി മ്ലാനം അനേന ധാതുന സിദ്ധ്യതി മ്ലാനം യഥാ ഗ്ലാനി ഗ്ലാനം ഏവമേവ മ്ലാനം സമാനാർത്ഥക ഏവ മ്ലൈ സപിതിപി കിം ഭവതി മ്ലായതി മ്ലായതഃ മ്ലായന്തി മ്ലായസി മ്ലായതഃ മ്ലായത മ്ലായാനി മ്ലായാവഃ മ്ലായാമഃ ലിട്ടി ആദേശോപദേശേ അശിതി ഉപദേശം സിദ്ധാതുരാത്മം സാത് നു ശിതി ഇത്യനാത്മകൃത്തെ മ്ലാ മ്ലാ നല്ല ലിദ്ധാതുരനഭ്യാസ ദ്വിത്വ ഹലാദിജേഷേ മ്ലാ ആതൗ നല വൃദ്ധി മ്ലൗ മ്ലാ ഇത് സർവത്ര ഭവതി മ്ലാ ദുസ്ഥിതി കിം ഭവതി ആതോ ലോപ ഇടിച്ച മ്ലതുഹു മ്ലുഹു മ്ലാ ധലി ക്രാദ്യന്യോരിടി സെഡ് ഭവേത് ഇത് പ്രാപ്തേ അജസ്താസ്വത് ധലി അനിടോ നിത്യം നിഷേധേ ഋതോ ഭാരദ്വാജസ്യ ഇതി വികൽപ്പേന ഇടികൃതേ മ്ലാ ഈധ ഇതി സ്ഥിതേ ആതോ ലോപ ഇടിച്ച മ്ലാ ആകാരസ്യ ലോപേ മ്ലിത ഇതഭാവേ മ്ലാധ മ്ല അതുഹു ആതോ ലോപ ഇടിച്ച മ്ലാ ആ മ്ലാതുലോ പേടിച്ച മ്ലൗ മ്ലാ ഈവ മ്ലാ ഈമാ സ്ഥലദ്വേവി ആതുലോപ ഇട്പരകത്വാദാലോ ആതുലോ പേടിച്ച പൂർവദേവ അത്ര കിമപി വിശേഷം നാസ്തി മ്ലിവ മ്ലിവ ലുട്ടി മ്ലാ ത മ്ലാത മ്ലാകാരോ മ്ലാകാരഃ മ്ലാകാസി മ്ലാകാസ്ഥ മ്ലാകാസ്ഥ മ്ലാകാസ്മി മ്ലാകാസ്ഥ മ്ലാകാസ്മി മ്ലാസ്യതി മ്ലാസ്യതഃ മ്ലാസ്യന്തി മ്ലാസ്യസി മ്ലാസ്യതഃ മ്ലാസ്യതഃ മ്ലാസ്യാം ലോട്ടി മ്ലായ ആയാദേശകൃതി മ്ലായ തു മ്ലായതു മ്ലായതാം മ്ലായതാം മ്ലായതാം മ്ലായന്തു മ്ലായ മ്ലായതാത് മ്ലായതം മ്ലായത മ്ലായാനി മ്ലായാം അലങ്ങി അമ്ലായത് അമ്ലായതാം അമ്ലായ അമ്ലായതം അമ്ലായത അമ്ലായം അമ്ലായാവ മ്ലായേ വ്യാസുടി ഗുണേ യുക്കാരലോപേ ഗുമാസ്ഥാദിഷു അനന്തർഭാവ വാ അന്യസ്യ സംയോഗാദേഹ ഇത്യനേന ഏത്വീകൃതേ ആശീർലിംഗി രൂപദ്വയം അത് വിധിലിംഗി അത്ര ഗുമാസ്ഥാഗാപാജഹാതിസാം യേഷു മ്ലൈഹഷേതി ധാതു നാന്തർഭവതി അത ആത്വീകൃതേ ആശീർലിംഗി മ്ലായാത് ഇതി സ്ഥിതേ വാന്യസ്യ സംയോഗാദേ അത്രാപി മ്ലാ സംയോഗാദി ഭവതി ആകാരമപി വർത്തത്തെ അതഃ വികൽപ്പേ നേത്യുകൃതേ മ്ലേയാത് മ്ലേയാസ്ഥാം മ്ലേയാസുഹു മ്ലേയാഹ മ്ലേയാസ്ഥം മ്ലേയാസ്ഥം മ്ലേയാസം മ്ലേയാസം മ്ലേയാസം യത്വഭാവേ മ്ലായാത് മ്ലായാസ്ഥാം മ്ലായാസുഹു മ്ലായാഹ മ്ലായാസ്ഥം മ്ലേയാസം മ്ലൈ ധാതുവോ ആദേശ ഉപദേശി അശ്വതിയാത്വേ മ്ലാ ഇത്യസ്യ ആകാരാന്തത്വാത് യമ രമ നമാതാം സഖ് ആകാരാന്തത്വാത് അത്രാവി സഖ് ഈട് ദ്വയമവി ഭവതി ഏവം അഗ്ലാ സ ഇതി സഖ സകാരം സ ഇട്ട് സിച്ച് ഈട്ട് ത് ഇട ഈട്ട് ഇതി സകാരലോപ സവർണദീർഘ അ ഗ്ലാ സ ഈ ത് അഗ്ലാസീത് ആ അംലാസീത് അംലാ സ ഇട്ട് സ സ ഇതി പ്രഥമം സകാര സക ദ്വിതീയ സകാര സിച്ച അംലാ സ ഈ സകാരശിഷത്വേ അംലാസിഷ് താം തകാരത്യേ അംലാസിഷ്ഠാം അംലാസിഷു അംലാസീ അംലാസിഷ്ഠം അംലാസിഷ്ഠ അംലാസിഷം അംലാസിഷ് ലിംഗി അംലാസ്യത് അംലാസ്യതാം അംലാസ്യൻ അംലാസ്യ അംലാസ്യത അംലാസ്യത അംലാസ്യം േ വേദം എന്നാ വരുന്നത് മിനാധാതോഹോ മിനാ സപ്പിക്കൃതേക്കും ഭവതി പാഗ്രാത്മസ്ഥാംനാദാം ദൃശ്യത്തി സത്തി ചതസദാം വിഭജിഗ്രന്ഥമധിഷ്ഠ മനസ് പശ്യർച്ച ദോശീയ സീതാഹ എങ്ങനെയാണ് പുസ്തകത്തിൽ നോക്കി പറയുന്നവരെല്ലാം മിണ്ടാതിരിക്കുക, പുസ്തകത്തിൽ നോക്കാതെ പറയുന്നവർ മാത്രം പറയട്ടെ. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സ്പീഡ് വന്നിട്ടുണ്ട്, സ്പീഡ് വന്നാലേ മറക്കാതിരിക്കും. പാഗ്രാസ്മസ്ഥാംനാദാൻ ദൃശ്യർത്തി സർത്തിശത സുതാം വിഭജിഗ്രതപനിഷ്ഠമനേശ്ച പശിശ്ച ദൗശിയ സീത. അങ്ങനെ സ്പീഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകും, ഓർത്ത് പറഞ്ഞാൽ വിട്ടുപോകും. പാഗ്രാഗ്ര അങ്ങനെ പറഞ്ഞാൽ വിട്ടുപോകും, സ്പീഡ് വരും. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? മിനാ ഉണ്ട്, മിനാ മിനാക്ക് മന വരും. ഇവിടെ കൊടുത്തിട്ടുണ്ട് മനായുടെ സ്ഥാനത്ത് മിനാ ശപ്പ് തിപ്പന്നിരിക്കുമ്പോൾ മാക്ക് എന്ത് വരും? മന മനാത്തി മനത്തഹ മനന്തി മനസി മനതഹ മനത മനാമി മനാമഹ മനാമ. ഇതിന്നാണ് സർവേ വേദ യത്പദം ആമനന്തി പറയുന്നത്. ആമനായം ഇത് സാറിന് അങ്ങനെ വേദത്തെ സംബന്ധിച്ച് കൂടുതൽ ഉപയോഗിക്കും. അമ്മനായം എന്നൊക്കെ വരുന്നിടത്ത് ഉപയോഗിക്കും. ലെട്ടിൽ എന്ത് വരുന്നു? അമ്മനായാണ്. അവിടെ മന വരുമോ? ഇല്ല. പാഗ്രാത്മാന്ന് പറയുന്ന എവിടെ വരത്തുള്ളൂ? ശിത്ത് വരത്തിലുണ്ടെങ്കിലേ വരത്തുള്ളൂ. അതുകൊണ്ട് അവിടെ വരത്തില്ല. അമ്മനാ തിപ്പ് നല്ല് ദിത്വം മിനാ മിനാ ഹലാദിശേഷ മാ ആദിയിലിരിക്കും. മിനാ പരത്തിൽ നല്ലിരിക്കുമ്പോൾ എന്ത് വരുന്നു? ആക ഔ നലഹ വൃത്തി മമ്മനൗ മമ്മന ഔ മമ്മനൗ മമ്മന അതു സാധുലോപ പിടിച്ച മമ്മനത്തുഹു മമ്മന ഉസ് മമ്മനുഹു മമ്മന ധൽ അനുട് ധാതുവാണ്. എന്തൊരു അജസ്താസ്വ ധൽ അനുട് നിത്യം അതിയും കൃസൃദ്രുശ്രുലി പ്രകാര പ്രാപ്തമാകുന്നു. അജസ്താദ്ധൽ അനുട് നിത്യം നിഷേധിക്കുന്നു. ഋതോ ഭാരദ്വാജസ്യ വികല്പമാക്കുന്നു. വികല്പമായി വരുമ്പം മമ്മന ഈട്ട് ധ മാതോലോപ പിടിച്ച മമ്മനിധ മമ്മനാഥ മമ്മനധു മമ്മന മമ്മനു മമ്മനിവ മമ്മനിവ ക്രാദ്യന്യൂരടി സേദ്ഭവേ ധാതുലോപ പിടിച്ച ലുട്ടിൽ എങ്ങനെ വരുന്നു? മിനാത്താരോ മിനാത്താരഹ മിനാത്താസി മിനാത്താസ്തഹ മനാസ്യതി പുതുതായിട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് ആരും അമ്പരന്ന് വരണ്ട് പേടിച്ചൊന്നും ഇരിക്കരുത്. പഴയതുപോലെ തന്നെയാണ്. മിനാസ്യതി മിനാസ്യത മിനാസ്യന്തി മിനാസ്യസി മിനാസ്യത മിനാസ്യത മിനാസ്യാമഹ മിനായതു മിനായതാത് മിനായതാം മിനായന്തു മിനായ മിനായതാത് മിനായതം മിനായതാം മിനായാനി അമ്നായത് അമ്നായതാം അമ്നായൻ അമ്നായ അമ്നായതം അമ്നായത അമ്നായം അമ്നായാവ അമ്നായ അമ്നായേത് അമ്നായേതാം തീർന്നോ? മിനാൻ ധാതു ഗുമാസ്ഥാദികളിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഈ വരുന്നില്ല. വരാത്തോണ്ടേ സൂത്രം വരും വാന്യസ്യ സംയോഗ ദേഹേ ആശയില്ലെങ്കിൽ ഏത്തും വികല്പമായിട്ട് വരും. ആ എല്ലായിടത്തും മന വരും. മനയല്ലേ പറഞ്ഞത്? മനായല്ല, മനയാണ്. മനയാണ് വരുന്നത്. മനയതു മനയതാ മനാന്നല്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ പിൻവലിച്ചിരിക്കുന്നു നിരുപാധികം. മനത്തു മനത്തു മനത്താ മനത്താം മനം ഉണ്ടാ. ഒരാളെങ്കിലും ഇവിടെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഞാൻ ഒരു പരീക്ഷ നടത്തി നോക്കിയാണ്. ആരെങ്കിലും തെറ്റൊന്നും പറ്റിയല്ല, മനഃപൂർവ്വം ഒരു പരീക്ഷണം നടത്തി നോക്കിയാണ്. മനതു മനതാ മനതാ മനന്തു മന മനതാ മനതം മനതാ മനാനി മന അമനത അമനതാം അമനൻ അമനഹ അമനത അമനത അമന അമനാവ മനേ മനയേ മനേത് മന യാസുട്ട് ഈ ഗുണം മനേത് മനേതം മനയോ മനയോ മനേതം മനേത മനയം മനേവ. അടുത്തെന്ത് വരുന്നു? മിനാ മിനേയാത് മിനായാത് വാനിസ്യ സംയോഗാദേഹി മിനേയാത് മിനേയാത മിനയാവും മിനയാമേയാത് മിനയാ മിനയാവ മിനായാത് മിനായാസ മിനായാസു മിനായ മിനായാസു മിനായാസ്ഥ പിന്നെ ലുങ്ങിന് വരുമ്പോൾ എന്ത് വരുന്നു? ധാതു ആകാരാന്തമാണ്. അതുകൊണ്ട് എന്ത് വരും? യമ നമ രമാതാം സച്ച ആകാരാന്തം വന്നു കഴിഞ്ഞാൽ ഉടനെ ആ സൂത്രം വരും പരസ്യം. ഇപ്പൊ എന്ത് വരുന്നു? അമ്നാസീത് അമ്നാസിഷ്ഠാം അമ്നാശിഷു അമ്നാസി അമ്നാശിഷ്ഠു അമ്നാശിഷ്ഠ അമ്നാശിഷം അമ്നാശിഷു അമ്നാസി അമ്നാസിത അമ്നാസിതാം അമ്നാസി അമ്നാസി അമ്നാസിത അമ്നാസിത അമ്നാസി അമ്നാസിയവാധ്യ ചിന്തായാം ധ്യ ധാരാളം ഉപയോഗിക്കുന്ന ഇതാണ് ധ്യാനം. ധ്യ ശപ്പത്തിപ്പന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ആയാതി ശേച്ചോയവാധ്യായതി ധ്യായതഃ ധ്യായന്തി ധ്യായസി ധ്യായതഃ ധ്യായത ധ്യായാമി. ഇവിടെ ഇത് വരുന്നതിന് കാരണം ധൈ എന്ന് പറയുന്നതിന് എന്തുവരും? ആദേശ ഉപദേശേ അശിതി ആത്വം വരും. ഇപ്പൊ എന്തുവരും? ധ്യാ ലെട്ടില് ധ്യാ നല്ല ദിത്വം വരുന്നു. അഭ്യാസത്തില് ഫലാതിശേഷം അഭ്യാസേ ചർച്ച നല്ല് എന്തുവരുന്നു? ആ താവുണ്ടല്ല വൃത്തി വരുമ്പോൾ എന്തുവരുന്നു? ദദ്ധ്യ അതുസ് എന്ന് പറയുന്നിടത്ത് ദദ്ധ്യതുഹു ദദ്ധ്യുഹു ദദ്ധ്യല്ല് ഇട്ട് വരുന്നു. ആ തോലെ പേടിച്ച ദദ്ധിത ദദ്ധ്യാത അവിടെ എന്തുവരുന്നു? അജന്തു അകാരവാൻവായ താസ്യനട് ധനി വേട്ടയം. അജന്തമായതുകൊണ്ട് ധനലിൽ വികല്പമായിട്ട് എത്തുവരുന്നു. ദദ്ധിത ദദ്ധ്യാത ദദ്ധ്യതുഹു ദദ്ധ്യ പിന്നെ ദദ്ധ്യൗ ദദ്ധിവ ദദ്ധിമ ക്രാദ്യന്യോലടി സേഡ് ഭവേ ധാതോട് പേടിച്ച ലൊട്ടിൽ വരുമ്പോഴോ ധ്യാത ധ്യാതാരോ ധ്യാതാരഹ ധ്യാതാസി ധ്യാതാസോ ധ്യാതാസ ധ്യാതാസ്മി ധ്യാതാസോഹ ധ്യാസ്യതി ധ്യാസ്യതഃ ധ്യായതു ധ്യായത ധ്യായതാം ധ്യായന്തു ധ്യായ ധ്യായത ധ്യായതം ധ്യായാനി ധ്യായാവതി അധ്യായത് അധ്യായതാം അധ്യായൻ അധ്യായ അധ്യായത അധ്യായത അധ്യായം അധ്യായാവ ധ്യായേതാം ധ്യായേഹു ധ്യായേഹി ധ്യായേതം. ഇത് ധാതു ധ്യായാണ്. ധ്യാ അത് ഏർലിംഗി പ്രകാരം ആശയല്ലെങ്കിൽ ഏത്തും വരേണ്ടതാണ്. പക്ഷെ ഗുമാസ്ഥാദികളിൽ പെടുന്നില്ല. അതുകൊണ്ട് എന്തോരും വാന്യസ്യ സംയോഗാദേ പ്രകാരം വികല്പമായിട്ട് ഏത്തും വന്നു കഴിഞ്ഞാൽ ധ്യേയാത് ധ്യേയാസ്താം ധ്യേയാസു ധ്യേയ ധ്യേയാസ്തം ധ്യേയാസ ധ്യേയാസം ധ്യായാത് ധ്യേയാസ്തം ധ്യേയാസു ധ്യേയ ധ്യേയാസ്തം ധ്യേയാസ ധ്യേയാസം ധ്യേയാസ നിങ്ങളിൽ വരുമ്പോഴോ ആദന്തമാണ്. അതുകൊണ്ട് അധ്യാ സക്ക് ഇട്ട് സിച്ച് ഈട്ട് തിപ്പ് ഇത് ശികാർലോകം. അധ്യാസീത് അധ്യാസിഷ്ഠാം അധ്യാസിഷു അധ്യാസിഹി അധ്യാസിഷ്ഠം അധ്യാസിഷ അധ്യാസിഷം അധ്യാസിഷ അധ്യാസ്യ അധ്യാസിതാം അധ്യാസൻ അധ്യാസ അധ്യാസ അധ്യാസ അധ്യാസ അല്ലെങ്കിൽ അധ്യാസിത അധ്യാസിതാം അധ്യാസ അധ്യാസ ധുമാ ശബ്ദ അഗ്നി സംയോഗയോ ധുമാ ഊതുക തീ കൊളുത്തുക എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ളതാണ് ധുമാ. ധുമാ ശപ്പന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? പാഗ്രാത്മാസ്താംനാദാൻ ദൃശ്യർത്തി സർത്തി സദസദാം വിഭജഗ്രധമനിഷ്ടമനേശ്വരിച്ച ദോശീയ സീതാഹ ധുമാക്ക് എന്തുവരും? ധമതി. ഇനി പറയുമ്പം തെറ്റിപ്പോരുത്, നിങ്ങൾക്കാർക്കും എനിക്ക് തെറ്റത്തില്ല. ധമതി ധമതഹ ധമന്തി ധമസി ധമത ധമത ധമാ നീ ധമാവ ധമ ലെട്ടിലെങ്ങനെ വരുന്നു? ധമാ നീ എന്നെ വരുന്നു. ധമ വരുന്നില്ല എന്തുകൊണ്ട്? ശപ്പ് ശിത്തില്ല. ധമാ ദിത്വം ഹലാദിശേഷം അഭ്യാസ ചർച്ച ദത്മാ നല് ഔ ദത്മൗ ദത്മതുഹു ദത്മഹു ദത്മിത ദത്മാത രണ്ട് രൂപം വരുന്ന എന്തുകൊണ്ട്? അജന്തു അകാരവാൻമായത്താസേനിധലി വേട്ടയം ദത്മദഹു ദത്മ ദത്മോ ദത്മിവ ദത്മിവ ക്രാദ്യന്യൂനടി ധ്മാതാ ധ്മാതാരോ ധ്മാതാരാ ധ്മാതാ സിദ്ധാതാസ്മ ധ്മാസ്യതി ധ്മായതു ആ അല്ല ശരിയല്ല ധമ തു ധമ വരുന്നു ധമതു ധമദാ ധമദാം ധമന്തു ധമ ധമദാ ധമദം ധമദ ധമാനി ധമാവ അധമത അധമദാം അധമൻ അധമഃ അധമദം അധമത അധമം ധമേ ധമേദാം ധമേയു ധമേ ധമേദം ധമേദ ധുമാ എന്ന് പറയുന്നത് നോക്കണം. ഇതാണ് ഗും മാ സ്ഥ ഗാ പാ ജഹാ തിസാം വരുന്നില്ല. വരാത്തതുകൊണ്ട് എന്തുവരും? സംയോഗമുണ്ട്. അതുകൊണ്ട് രണ്ടു രൂപം വരും. മാന്യസ്യ സംയോഗാദേഹേയാസുഹു ലുങ്ങല യമ രമ മാതാം സച്ച അതെന്താ വേണ്ടെന്ന് വരുന്നു? സക്ക് വിട്ടും വരുന്നു. അത്മാസീത് ആത്മാശിഷ്ട ആത്മാശിഷു ആത്മാസീ ആത്മാശിഷ്ട ആത്മാശിഷ്ട ആത്മാശിഷ ആത്മാശിഷ്വ രൂപം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ചുകൊണ്ട് പറയാം. ആത്മാസിത് ആത്മാസിതാം ഗൈ ശബ്ദേ ഗീത ഇതിൽ നിന്നാ വരുന്നു. ഗൈ ശബ്ദേ ഗൈ ശബ്ദത്തിൽ വന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ആയാദേശം ഗായതി ഗായതഹ ഗായന്തി ഗായസി ഗായതഹ ഗായത ഗായാമി ഗായാമഹ ഗൈ ലളിതാതോ അനഭ്യാസസ്യ ദിത്വം അഭ്യാസത്തിൽ ഗകാരത്തിന് എന്തുവരും? കുഹോ ചു അഭ്യാസ ചർച്ച വരുമ്പോൾ എന്തുവരുന്നു? ജ ഗാ ആദ്യം വരും. ഏതാണ് ആദേശ ഉപദേശേ അശ്വതി ആത്വം വരുന്നുണ്ട്. അപ്പോൾ ജഗാ നല്ലെന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ആദവുണ്ടല്ല വൃത്തി ജഗോ ജഗാ അധിസ്ഥന്നിരിക്കുന്നിടത്ത് ആത്വല്ല ജഗോ ജഗതുഹു ജഗുഹു ജഗുഹു ജഗാ ഇട്ട് ആതോലോപ ഇടിച്ച ജഗിത ജഗാധ അവിടെ വരുന്ന എന്താണ്? അജന്തു അകാരവാൻ വായ താസേനടുദ്ധനി ഇടയം ജഗതുഹു ജഗ ജഗൌ ജഗിവ ജഗിമ ക്രാദ്യന്യോലടി സേഡ് ഭേ താതോലോപ ഇടിച്ച ഗാത ഗാത ഗാസ്യതി ഗായതു ഗായതാത് അഗായത് ഗായേത് ഇവിടെയും ഗൈ ധാതുവിന് ആദേശ ഉപദേശ അശ്വതി പ്രകാരം ആത്തുമെന്ന് ഗ എന്നിരിക്കും. ഇവിടെ ഗുമാസ്താകാബാ ജഹാദിസാം അതിൽ പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഏത്തും വികല്പമായി വരുമോ? വികല്പമായിട്ട് വരുമോ ഏത്തും? ഇല്ല. എന്തുകൊണ്ട്? സംയോഗാദിയില്ല. അതുകൊണ്ട് എങ്ങനെ ഒരു ഏർലിംഗി പ്രകാരം നിത്യമായിട്ട് എത്തും വന്നിട്ട് എന്തുവരും? ഗേയാദ് ഗയാസുഹു ഗേയാഹ ഗേയാസ്തം ഗേയാസു. കാരണം വാന്യസ്യ സംയോഗാദയെ പറയുന്നത് ആത്മം പോരാ, സംയോഗം ആദിയിൽ വേണം. ഗുമാസ്താദിയിൽ പെടാനും പറയല്ല. ഇത് ഗുമാസ്താദിയിൽ പെടുന്നില്ല, പക്ഷേ അതുകൊണ്ടത് വരുന്നു. എന്തുവരുന്നു? ഗയാ ലുങ്ങിൽ വരുമ്പോഴോ ഇവിടെ അഗാ സിച്ച് തീ ഇത് ശരിക്കുമ്പോ ഗാസ്ഥുബാബുബ്യസിജ പരസ്മ്യോദേശു എന്ന് പറയുന്ന സൂത്രത്തിൽ ഗ എന്ന് പറഞ്ഞു ഉണ്ടാ പഠിച്ചിട്ടുണ്ടോ? ഗാദിസ്ഥുബാബുബ്യസിജിച്ചോ? അത് പ്രകാരം ഇവിടെ ഗായുടെ പരത്തിലിരിക്കുന്ന സിച്ചിന് ലുക്ക് വരേണ്ടതാണ്. വരുമോ? പരത്തില്ലെന്നുണ്ട്. അവിടെ പറഞ്ഞു ഗാപാവിഹ ഇണാദേശ പിബതി ഗൃഹീതേ. ഗ എന്ന് പറയുന്നതുകൊണ്ട് ഇണ്ണിന്റെ സ്ഥാനത്ത് ആദേശവുമായി വരുന്ന ഗായനെ ഗ്രഹിക്കണം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഇത്. ഇണ്ണിന്റെ സ്ഥാനത്ത് ആദേശമായി വരുന്ന ഗ അല്ല, അതുകൊണ്ട് ആ സൂത്രം ഇവിടെ പ്രവർത്തിക്കത്തില്ല. പിന്നെന്തോരും അഗ യമരമ നമസ് അതസക്ച അഗാസി അഗാസിഷ്ഠം അഗാസി അഗാസിഷ്ഠം അഗാസിഷം. പിന്നെ വരുന്ന ഏതാണ്? ഷ്ഠാ ഗതി നിവൃത്തൗ സ്ഥാഭാവ് ഗതി നിവൃത്തൗ നിൽക്കുക. സ്ഥാ ശബ്ദത്തിൽ വന്നിരിക്കുമ്പോൾ എന്തുവരും? ഗ്രഹാത്മസ്ഥാമനാദാണ്ടിശ്യർത്തിശ്യർത്തിശ്യതിസിതാംബിപചിദ്രതമദിഷ്ടമനേശ്ചപശ്യർച്ചദൗശീയസീതാഹസ്ഥാക്യന്തവരും ആദേശം തിഷ്ഠ. ഇപ്പോൾ എന്തുവരും? തിഷ്ഠതി തിഷ്ഠതിഷ്ഠന്തി തിഷ്ഠതിഷ്ഠതിഷ്ഠതിഷ്ഠാവിഷ്ഠാവഹിഷ്ഠാവ സ്ഥാധാതുവിൻ്റെ ലിട്ടില് സ്ഥായാണ്. സ്ഥാ ദിത്വം വരുന്നു. സ്ഥാസ്ഥ ഇവിടെ അഭ്യാസത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു സൂത്രം വരും. ശർപൂർവ ഖയ, അതായത് ഖലാദിശേഷപ്രകാരമാണെങ്കിൽ സ അവിടെ ഇരിക്കണം. പക്ഷേ ഇത് സകാരം ലോപിച്ചിട്ട് ധ അവിടെ ഇരിക്കും. താധ രണ്ടാമത്തെ ധ ഇരിക്കും. അഭ്യാസ ചർച്ച വരുമ്പോൾ എന്ത് വരുന്നു? അത് തായായി മാറും. തസ്ഥ ഔ തസ്ഥൗ തസ്തതുഹു തസ്തുഹു ഇട്ടു വന്നു കഴിഞ്ഞാൽ തസ്തിവ തസ്താധ തസ്തതുഹു തസ്ത തസ്തവു തസ്തിവ തസ്മി. ഇവിടെ വിശേഷം ഇതാണ്, ആദിയിലെ ഹല്ലാണ് സർവത്ര ശേഷിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ഹല്ല് ശേഷിക്കും, ആദിയിലത് ലോപിച്ചു, അതുകൊണ്ട് താന്നിരിക്കും. സകാർ ലോപിച്ചു. ശർപൂർവ ഖയ സ്വാദിഗണത്തിൽ അസൂത്രമുണ്ട്. സ്ഥാതാരോ സ്ഥാതാര സ്ഥാതാസി സ്ഥാസ്യതി സ്ഥാസ്യത. അടുത്ത് തിഷ്ഠ വരും. തിഷ്ഠത് തിഷ്ഠതാ തിഷ്ഠതാം തിഷ്ഠന്ത് തിഷ്ഠ. അടുത്ത് അതിഷ്ഠത് അധിഷ്ഠതാം അധിഷ്ഠൻ അധിഷ്ഠ അധിഷ്ഠനാധിഷ്ഠത അധിഷ്ഠ. പിന്നെ തിഷ്ഠേത് തിഷ്ഠേതാം തിഷ്ഠ. ആശയല്ലെങ്കിൽ എന്ത് വരുന്നു? സ്ഥാന്നിരിക്കുന്നു. അവിടെ നോക്കുക, മിങ്ങളപ്പേന വരുമോ? വരത്തില്ല. എന്തുകൊണ്ട്? ഗുമാസ്ഥ ഗപ ജഹാദിസാം അവിടെ പറഞ്ഞില്ലയോ? വാന്യസ്യ സംയോഗാദേഹേ ഗുമാസ്ഥാദേർ അന്യസ്യ, ഇത് അതിൽ പെടുന്നതാണ് സ്ഥ. അതുകൊണ്ട് വികല്പം വരത്തില്ല. ഏർലിംഗി പ്രകാരം ഒന്ന് വരും. നിത്യമായിട്ട് എത്തും. വരുന്നിട്ട് ധേയാദ് ധേയാസം ചേയാസു ധേയാസ്തേയാസം തേയാസം. ലുങ്ങിൽ വരുമ്പോഴോ അസ്ഥ സിച്ച് തിപ്പ്. ഇവിടെ സ്ഥാധാതു എന്ന് പറയുന്നത് ഗാദിസ്ഥുബാബുഭ്യ സിച പരസ്മദേശ പ്രകാരം സിച്ചിന് ലുക്ക് വരും. ഇവിടെ സ്ഥ അവിടെ വരുന്നുണ്ട്. മുമ്പ് പഠിച്ചതാണ്. എന്തുവരും? അസ്ഥാദസ്ഥാതാം അസ്ഥ ജീന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ആതഹ സിച്ചുലുപി ആദന്താദേവ ജേർ ജുസ് ഉസ്യപദാന്ത പരവിന് വരുമ്പം അസ്ഥാദസ്ഥാദം അസ്തുഹു. പഠിച്ച സൂത്രങ്ങളാണ് അസ്ഥാഹ അസ്ഥാദം അസ്ഥാദ അസ്ഥാവ അസ്ഥാസ്യത അസ്ഥാസ്യതാം അസ്ഥാസിന അസ്ഥാസ്യ അസ്ഥാസിന അസ്ഥാദ്യ. ഇനി ഒരു ധാതു ഇവിടെ ഉള്ളു. ദാൺ ദാനേ ദാണ് ദാനേ ദാ ശപ്പത്തിപ്പന്നിരിക്കുമ്പോൾ എന്തോരം? സാഗ്രാത്മാസ്ഥാമനാഥാം ദൃശ്യത്തി പ്രകാരം ദാണിനെന്തോ ഒരു യച്ച വരും. യച്ഛതി യച്ഛത യച്ഛന്തി യച്ഛസി യച്ഛത യച്ഛത യച്ഛ യച്ഛ ദാൺ ലിറ്റിൽ എന്തോ വരും ദാത അഭ്യാസകാര്യങ്ങൾ വരുന്നു ദദാണല് ഔ കൃതി ദത്തൗ ദത്തതുഹു ദദുഹു ദതി ദദാതത്തതുഹു ദത്തതതു ദതിവ. ഇതെല്ലാം പുതിയതായി ഒന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് പറഞ്ഞു പോകുന്നത്. ദാതാ ദാതാരോ ദാസ്യതി ദാസ്യത ലോട്ടിലേത് വരും പദ്ധ യച്ഛതു യച്ഛതാ യച്ഛതാം യച്ഛന്തു യച്ഛാനി യച്ഛ. ലങ്ങനെ വരുമ്പോൾ അയച്ചത അയച്ചതായച്ഛൻ, വിധിലിങ്ങനെ വരുമ്പോൾ യച്ഛേത് യച്ഛേതാം, ആശുലിങ്ങനെ വരുമ്പം യാ അവിടെ നോക്കണം. ഗുമാസ്ത ഗാപാജഹ അതിലൊന്നും പെടുന്നില്ല. അതുകൊണ്ടെന്ന് വരുന്നു വികല്പം വരുമോ ഇല്ല, എന്തുകൊണ്ട് സമയോഗാദിയിലില്ല. അതുകൊണ്ടെന്ന് വരും ഏർലിംഗി. അപ്പം എങ്ങനെ വരുന്നു ആശയർലിംഗിൽ ഏ യാത് ഏയാസ്താം ഏയാസു ഏയാസ്തു ഏയാസ്തു ഏയാണോ ധാതു ഇതാണ് ഏയാണോ എന്നെ കൂടെ ദേയാ ഏയാ ലിങ്ങിൽ വരുമ്പോൾ നോക്കുക എന്താണ് ആ ദാ സിച്ച് തീർന്നിരിക്കുമ്പോ എന്ന് നോക്കുക. ഗാതിസ്ഥ ഗുബാബുഭ്യ സിജ പരസ്യമീഷു ദാതാതിന് ഘുസഞ്ഞാണ്. ദാതാഘുതാപ്പിനി പഠിക്കും. ഘുസഞ്ഞുകൊണ്ടെന്ത് വരും സിച്ചിന് ലോകം വരും അദാത് അദാതാം അദാ ജീന്നിരിക്കുമ്പോ ആദഹ സിജുലുഖ്യാതം ദാദേവ ജർജു സുസ്യവദാന്ത പരരൂപമെന്നു അധുഹു അദാത് അദാതാം അധുഹു അദാഹ അദാതും അദാ അദാവ അദാസ്യത അദാസ്യതാം അദാസ്യൻ അദാസ്യ അദാസ്യത അദാസ്യ അദാസ്യ. ഇതൊഴികെയുള്ള ബാക്കി ഞാൻ പറഞ്ഞ ധാതുക്കൾ എത്രയെണ്ണം ആദ്യമായിട്ട് പറഞ്ഞു? ഏഴെണ്ണം. ഈ ഏഴെണ്ണത്തിൻ്റെ രൂപം ഭൈമി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പെശ കൊണ്ടുവന്ന് അവിടെ നോക്കി കണ്ടുപിടിക്കുക. ശരി.